മനോമയം ഇതം സർവം ന മനക്കോപി വിദ്യതി അതോ വ്യോമനീവ നീതാദി ദശ്യതേ ജഗദാത്മനി. മനസ്സ് സങ്കല്പം, തമസ് അവിദ്യ മായ എന്ന ഒന്നാണെന്ന് പറയും. അതൊന്നും വ്യത്യാസം. അത് ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമാണ്. സാറിന് പറയുന്ന മനസ്സല്ല, നമ്മുടെ മനസ്സല്ല, പ്രത്യേക മനസ്സിലാണ്. നമ്മുടെ മനസ്സ് ഉണ്ടല്ല സൃഷ്ടിക്കുക. അവനെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അവിദ്യമായ എന്നൊക്കെ പറയുന്നത് ഈശ്വരന്റെ മനസ്സും മായ അവിദ്യ തമസ് ഈശ്വരന്റെ ഉപാധി സൃഷ്ടിക്കുക. ജീവന്റെ മനസ്സുകൊണ്ട് ചെറിയ ചെറിയ സൃഷ്ടികളെ നടക്കും. ഇതം സർവം എല്ലാം ഈശ്വരന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് മനുഷ്യൻ. ഈശ്വരന്റെ മനസ്സിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് കാരണം സൃഷ്ടിക്കുന്നതിന് അടിസ്ഥാനപരമായി വേണ്ട എന്താണ്? എല്ലാം സൃഷ്ടിക്കുന്നതിന് സർവജ്ഞത്വം സർവശക്തിത്വം. എല്ലാം സൃഷ്ടിക്കണമെങ്കിൽ സർവജ്ഞനായിരിക്കും. അറിവുണ്ടായ പോലെ ഉള്ള ശക്തിയും വേണം, സർവശക്തനുമായിരിക്കും. അപ്പോ ജീവന്മാര് സർവജ്ഞന്മാരുമല്ല, സർവശക്തന്മാരുമല്ല. പിന്നെ അവർക്ക് സർവവും എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? അവരുടേതായ ചെറിയ ലോകം എന്നുവെച്ചാ മനുഷ്യന്റെ മനസ്സുകൊണ്ടുള്ള സൃഷ്ടി എന്ന് പറയുന്നു. അപ്പൊ മനസ്സുകൊണ്ട് ഓരോന്നും സങ്കല്പിക്കുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു. അപ്പൊ അവന്റെ സൃഷ്ടി എന്ന് പറയുന്നത് സങ്കല്പത്തിലൂടെയും പ്രവൃത്തിയിലും കൂടെയുള്ള പ്രപഞ്ചം സൃഷ്ടിക്കും. അതുപോലെ പിന്നെ നമ്മുടെ അറിവ് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. ഇപ്പോ പ്രപഞ്ചം എങ്ങനെയാണോ ഉള്ളത്, പ്രപഞ്ചം എങ്ങനെയാണോ നിലനിൽക്കുന്നത്, അതുപോലെയാണോ നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പലപ്പോഴും അങ്ങനെയല്ല, ചിലപ്പോ അങ്ങനെയായിരിക്കും. ജീവന്മാർ പ്രപഞ്ചത്തെ അറിയുന്നത് പ്രപഞ്ചം നിലനിൽക്കുന്നത് പോലെ എന്ന് പറയുന്നു. കാരണം പ്രപഞ്ചം നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് അത്യധികം സൂക്ഷ്മമായ ഒരുപാട് സൂക്ഷ്മമായ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നില്ല. സൂക്ഷ്മമായും പ്രപഞ്ചം നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിന് അങ്ങനെയുള്ളതിനെ അറിയാൻ പറ്റില്ല. കാരണം മനസ്സ് പ്രപഞ്ചത്തെ അറിയുന്ന ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി പ്രപഞ്ചത്തെ അറിയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ പോരായ്മ, മനസ്സിന്റെ പോരായ്മ അത് നമ്മുടെ അറിവിനെയും ബാധിക്കും. പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു അതുപോലെ നമുക്കറിയാൻ പറ്റില്ല. പലപ്പോഴും ചിലപ്പോൾ അങ്ങനെ അറിയുകയും ചെയ്യും. ഇപ്പൊ പുസ്തകം, ഞാൻ പുസ്തകം എന്നറിയുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൂർണമായും പുസ്തകം എന്നുള്ള അറിവ്, ഇതിനെ സംബന്ധിച്ച് പൂർണമായ അറിവല്ല. കാരണം ഇതിന്റെ ഭൂതം ഭാവി ഇതൊന്നും എനിക്കറിയത്തില്ല. എന്തുണ്ടാക്കി, ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി അതൊന്നും എനിക്കറിയില്ല. ഭാവി ഇതെന്താവും അതും അറിയില്ല. അപ്പോ ഇന്ദ്രിയങ്ങളും മനസ്സും ഉപയോഗിച്ചുള്ള നമ്മുടെ അറിവ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് അപൂർണമാണെന്ന് പറയാം പലപ്പോഴും. പിന്നെ പ്രപഞ്ചം എങ്ങനെയാണോ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയില്ലെന്നും പറയാം. ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയ വസ്തുക്കൾ അത് കുറേയൊക്കെ അതുപോലെ തന്നെ അറിയുന്നു. പക്ഷെ എല്ലായിടത്തും അങ്ങനെ അല്ല. കണ്ണുകൊണ്ടറിയുന്നതാണ് നിറങ്ങൾ. പലപ്പോഴും നിറങ്ങൾ എങ്ങനെയാണോ പുറമേ ഉള്ളത് അതുപോലെ നമ്മൾ അറിയണമെന്നില്ല. വെളിച്ചത്തിന്റെയൊക്കെ ഏറ്റക്കുറവുകൊണ്ട് നമ്മൾ നിറങ്ങളെ കുറിച്ചുള്ള അറിവ് മാറും. പലപ്പോഴും നമുക്കങ്ങനെ അനുഭവപ്പെടും. അതുപോലെ വസ്തുക്കളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സുകൊണ്ട് അറിയുമ്പോൾ വസ്തു എങ്ങനെയോ അതിന് മാറ്റം വരും, പലപ്പോഴും വരും. പിന്നെ ഒരുപാട് ഭ്രമാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. എങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ദേശം, ദൂരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായി പലപ്പോഴും അറിയാൻ പറ്റില്ല. ആകാശത്തൂടെ ഒരു പ്ലെയിൻ പോകുന്നു, നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് സഞ്ചരിക്കുന്നത് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടുത്താണ് ഒരു വസ്തുവൊക്കെയാണെങ്കിൽ ഇത്ര ദൂരമാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് നാനാതരത്തിലുള്ള പ്രപഞ്ച അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആശ്രയിച്ചുണ്ടാവുന്നുണ്ട്. നമ്മൾ അറിയുന്ന രീതിയിലാണ് പ്രപഞ്ചമെന്ന് പറയാൻ പറ്റില്ല, പലയിടത്തും മാറ്റം വരും. അങ്ങനെ മാറ്റം വരുന്നതുകൊണ്ട് മനസ്സിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാനും പറ്റത്തില്ല. ഇത്രയും നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും എന്താണോ ഈ പ്രപഞ്ചം അങ്ങനെ നമുക്കറിയാൻ പറ്റും, അത് പറയാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തെ അറിയുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നതിനുള്ള സർവജ്ഞത്വവും സർവശക്തിത്വവും ഒന്നും നമുക്കില്ല. സൃഷ്ടമായ പ്രപഞ്ചം എന്നുവെച്ചാൽ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന പ്രപഞ്ചം, അത് ആരെങ്കിലും സൃഷ്ടിച്ചാലും ശരി അല്ലെങ്കിൽ ശരി, ആ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈശ്വര വിശ്വാസികൾ പറയുന്നത് വിശ്വാസികളുടെ കാഴ്ചപ്പാടാണ്. സങ്കല്പം മാത്രേണ പരമേശ്വര, പരമേശ്വരൻ തന്റെ സങ്കല്പം കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ചു. അത് വിശ്വാസികൾക്ക് അങ്ങനെ പറയാം. വിശ്വാസമില്ലാത്തവർ അംഗീകരിക്കത്തുമില്ല. അവർ പറയുന്നു ഒരു ഈശ്വരനും സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചതല്ല, ഇത് പ്രപഞ്ച പരിണാമം കൊണ്ട് സംഭവിച്ചാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അങ്ങനെയും പറയാം. ഈ പറയുന്നതൊക്കെ എന്താണ്? വിശ്വാസത്തിന്റെ ഭാഷയിൽ പറയുകയാണ്. സങ്കല്പം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പറയും നമ്മുടെ സങ്കല്പമാണ് സൃഷ്ടി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? അങ്ങനെ ചിലപ്പോൾ പറയും നമ്മുടെ സങ്കല്പമാണ് സൃഷ്ടി. ഇതൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നവരങ്ങനെ പറയും നമ്മുടെ സങ്കല്പമാണ് സൃഷ്ടി എന്ന്. സങ്കല്പം ഉണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, സങ്കല്പമില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്നൊക്കെ പറയും. സങ്കല്പം ഉണ്ടെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നു, സങ്കല്പമില്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നില്ല എന്നേ പറയാൻ പറ്റും. സങ്കല്പമില്ലാതുകൊണ്ട് പ്രപഞ്ചമില്ലെന്ന് നമുക്ക് പറയാൻ നമ്മുടെ സാമഗ്രികളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ അനുദിനം പ്രപഞ്ചത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. പ്രപഞ്ചത്തിന്റെ പുതിയ പുതിയ പുതിയ തലങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എന്താണോ, അവിടെ നിലനിൽക്കുന്ന പ്രപഞ്ചത്തെ നമ്മൾ കാണുക. എങ്ങനെ നിലനിന്നു? അനാദികാലമായി പരിണാമത്തിലൂടെ നിലനിന്ന പ്രപഞ്ചം, അങ്ങനെയുള്ള പ്രപഞ്ചത്തെ നമ്മൾ കണ്ടെത്തുകയില്ലേ? അപ്പോൾ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിലും പ്രപഞ്ചം അവിടെ നിലനിൽക്കും. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടെത്താൻ ഇനിയും പ്രപഞ്ചം ഒരുപാടുണ്ട്. അപ്പോൾ കണ്ടെത്തിയതാണ് പ്രപഞ്ചം എന്ന് പറയാൻ പറ്റില്ല. കണ്ടെത്താനുള്ളതും പ്രപഞ്ചമാണ്. അത് മാത്രമല്ല, ആധുനിക ജെയിംസ് വെബ് പോലെയുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് ആകാശത്തിൽ സഞ്ചരിക്കുന്നു പ്രപഞ്ചങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം ഇന്നില്ലാത്ത പ്രപഞ്ചമാണ്. ഇന്ന് നിലനിൽക്കാത്ത പ്രപഞ്ചമാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ഉണ്ടായി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, ഇന്നല്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പ്രപഞ്ചം എങ്ങനെയാണോ രൂപപ്പെട്ടത്, ആ പ്രപഞ്ചം രൂപപ്പെടുന്നതിനാണ് നമ്മൾ ഇന്ന് ടെലിസ്കോപ്പിലൂടെ കാണുന്നത്. ആ പ്രപഞ്ചം ഇന്നില്ല, എന്നുവെച്ചാൽ അതിന് മാറ്റം വന്നു, നീരൂപത്തിലായി. പ്രപഞ്ചം ആദ്യം ഊർജരൂപത്തിലായി, പിന്നെ കണങ്ങളായി, പിന്നീട് ഈ ഗാലക്സികളൊക്കെ രൂപപ്പെടുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന സൂര്യനും ഗ്രഹങ്ങളും ഇതിന്റെയൊക്കെ പൂർവികന്മാർ രൂപപ്പെടുന്ന ഒരു സമയം, ആ പൂർവികന്മാർ രൂപപ്പെടുന്നത് ഇന്ന് നമുക്ക് കാലത്തിന്റെ പിറകിൽ ആണത്. പൂർവകാലത്തിൽ രൂപപ്പെടുന്ന ഇന്ന് ടെലിസ്കോപ്പിലൂടെ കാണും. ഇന്ന് വർത്തമാനത്തിൽ ഉള്ളതല്ല. അപ്പൊ നമ്മളിങ്ങനെ കണ്ട് സൃഷ്ടിക്കുന്നൊന്നുമില്ല. അതോടെ അത് പോയി, ഇന്ന സാധനമല്ല, ഇന്നതിന് രൂപം പോയി എന്ന് വെച്ചാൽ നശിച്ചില്ല. അതിന് രൂപമാറ്റം വന്നാണ് ഈ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ഉണ്ടായത്, ഇന്നത്തെ ഈ പ്രപഞ്ചം ഉണ്ടായത്. അപ്പൊ നമ്മള് ടെലിസ്കോപ്പിലൂടെ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ഏതാണ്? ഇന്ന് നിലനിൽക്കാത്ത പ്രപഞ്ചം. അപ്പൊ അത് നമ്മളെ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ സയൻസിന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മുടെ സങ്കല്പം കൊണ്ടാണ് സൃഷ്ടി. നമ്മൾ സങ്കല്പിക്കുമ്പോഴേ പ്രപഞ്ചമുള്ളൂ, നമ്മുടെ ബോധമുള്ളപ്പോഴേ പ്രപഞ്ചമുള്ളൂ, നമ്മുടെ ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ലെന്നൊക്കെ പറയുന്നത് സയൻസുമായിട്ടൊന്നും ഒരിക്കലും യോജിക്കുന്ന കാര്യങ്ങളല്ല. കാരണം അങ്ങനെ പ്രപഞ്ചം രൂപപ്പെട്ടു വന്ന് ഏതോ ഒരു കാലത്തിലാണ് ജീവനുണ്ടാകുന്നത്. ജീവനുണ്ടായിട്ടാണ് നമുക്ക് ബോധമുണ്ടാകുന്നത് സയൻസ് പറയുന്നതനുസരിച്ച്. അപ്പൊ ജീവനുണ്ടാകുന്നതിനും ബോധമുണ്ടാകുന്നതിനും മുമ്പും പ്രപഞ്ചം ഉണ്ടായിരുന്നു. അപ്പൊ ജീവനുണ്ടായി, അതിനുശേഷം ബോധമുണ്ടായി, പിന്നെ ആ ബോധം സൃഷ്ടിച്ച് പ്രപഞ്ചം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് മുമ്പേ പ്രപഞ്ചമുണ്ട്. അതുകൊണ്ട് ബോധമുണ്ടോ പ്രപഞ്ചമുണ്ടോ, ബോധമില്ല പ്രപഞ്ചമില്ലെന്ന് പറയുന്നത് വെറും ഒരു തർക്കം മാത്രം. ഒരു ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല, വെറുതെ ഒരു തർക്കത്തിൽ അങ്ങനെ പറയാം. അത് പറയുന്ന എന്തുകൊണ്ടാണ്, അങ്ങനെ പറയാൻ കാരണം എന്താണോ, ബോധമുണ്ടോ പ്രപഞ്ചമുണ്ടോ, ബോധമില്ല പ്രപഞ്ചം, ഇങ്ങനെ ഒരു തർക്കം പറയും. അദ്വൈതത്തിലുള്ളതാണ് ഈ തർക്കം പറയാൻ കാരണം എന്താണോ, എന്തുകൊണ്ടാണ് അങ്ങനെ നിരീക്ഷണം വന്നത്. എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം ഇരുന്ന് കേട്ടിട്ട് ഒന്നും കത്തുന്നില്ല, വെറുതെ അത് പറയുന്നില്ല. ഈ പറയുന്നതിനൊക്കെ ഒരു യുക്തിയുണ്ട്. അതുകൊണ്ടല്ല അത് പറയാൻ കാരണം സ്വപ്നം. അതായത് സ്വപ്ന ബോധമുള്ളപ്പോഴേ സ്വപ്ന പ്രപഞ്ചമുള്ളൂ. സ്വപ്നത്തിലെ ആന ആ സ്വപ്ന ബോധം ഉള്ളപ്പോഴേ ഉള്ളൂ, അല്ലാത്തപ്പോ ഉണ്ടാ. അവിടെയാണ് പറയുന്നത് എന്താണ്, ബോധമുണ്ടോ പ്രപഞ്ചമുണ്ടോ? സ്വപ്നത്തിന് ശരിയാണ്, സ്വപ്നത്തെ സംബന്ധിച്ചത് 100% ശരിയാണ്. സ്വപ്നത്തിലെ ആനയും കുതിരയും ഒക്കെ എന്താണോ, ബോധമുള്ളപ്പോഴേ അത് നിലനിൽക്കുന്നുള്ളൂ. സ്വപ്ന ബോധമുള്ളപ്പോ ആനയെ നമ്മൾ അറിയുമ്പോഴേ ആനയുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ എന്താണ്, സ്വപ്ന ബോധം ഉണ്ടാ? സ്വപ്നത്തിൽ ആനയുണ്ട്. ആ ഇതാണ് ഈ പറയുന്നത്. സ്വപ്നവത് പുനഃ എന്ന് പറഞ്ഞു. അപ്പോ സ്വപ്നത്തിൽ ഈ പറയുന്നത് ശരിയാണ്. അത് ശരിയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, സ്വപ്നത്തിലെ സൃഷ്ടി എന്ന് പറയുന്നത് ബോധം സൃഷ്ടിക്കുന്നതാണ് എന്ന് പറയും. സ്വപ്നത്തിലെ ബോധമാണ് എന്ത് സൃഷ്ടിച്ചത്? സ്വപ്നത്തിലെ അനുഭവം. സ്വപ്നത്തിലെ ആനയെ സൃഷ്ടിച്ചത് സ്വപ്നത്തിലെ ബോധമാണ് എന്ന് പറയാം. പക്ഷെ നമ്മളിപ്പോ സ്വപ്നമല്ല കാണുന്നു, നമ്മളിപ്പോ എന്താ, ജാഗ്രതാണ്. പിന്നെ സ്വപ്നവത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ, ഇത് സ്വപ്നം പോലെ എന്നാണ്, സ്വപ്നമെന്നല്ല. അത് ഇനിയും പറയും, സ്വപ്നവത്ഹി സ്വപ്നം പോലെ കാണുന്നു എന്നാണ് പറയുന്നത്. സ്വപ്നമല്ല, സ്വപ്നത്തിൽ ആ പറയുന്നത് ശരിയാണ്. സ്വപ്ന ബോധം എവിടെയുണ്ടോ അവിടെ സ്വപ്ന പ്രപഞ്ചമുണ്ട്. സ്വപ്ന ബോധം എവിടെ ഇല്ലയോ, എവിടെ ജാഗ്രത, അവിടെ എന്താണ്, സ്വപ്ന പ്രപഞ്ചവും ഇല്ല. കാരണം ഇത് ഈ പറയുന്ന യുക്തിക്ക് അടിസ്ഥാനമുണ്ട്. ഈ യുക്തി നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്തുകൊണ്ട്? നമ്മളിപ്പോ ജാഗ്രതയിരിക്കുകയാണ്. ജാഗ്രത കൊണ്ട് നമുക്ക് ധൈര്യമായിട്ടും പറയാൻ പറ്റും എന്താണ്, ബോധം എവിടെയുണ്ടോ അവിടെ പ്രപഞ്ചമുണ്ട്. ബോധം എവിടെ ഇല്ലേ അവിടെ പ്രപഞ്ചമുണ്ട്. ബോധം എവിടെ ഉണ്ടായിരുന്നു, അവിടെ എന്തുണ്ടായിരുന്നു, എവിടെ ബോധമില്ല, ആ ബോധമില്ല. അപ്പൊ ഇവിടെ സ്വപ്ന പ്രപഞ്ചം അതേ ശരിയാണ്. അപ്പൊ സ്വപ്നം ബോധം സ്വപ്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഈ സ്വപ്നം എന്ന് പറയുന്ന ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഗുരു പറയുന്ന എന്താണ്, സ്വപ്നം പോലെ എന്നാണ്, സ്വപ്നമല്ല. അപ്പൊ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്വപ്നം പോലെ എന്ന് അങ്ങനെ മനസ്സിലാക്കണം. ഈശ്വരൻ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് പ്രപഞ്ചം ഉണ്ടായി. അതിനൊരു യുക്തിയുള്ളു, ഈശ്വരനെ സമർത്ഥിക്കുന്നതിന് യുക്തി ഉപയോഗിക്കുന്നുള്ളു. നമ്മുടെ സ്വപ്നം പോലെ എന്ന് പറയുന്നു. അപ്പൊ സ്വപ്നത്തെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം, ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടി ഉണ്ടായി. ഈശ്വരന്റെ സങ്കല്പം ഇല്ലയോ സൃഷ്ടി. ഈ സാറിന് ആൾക്കാർ പറയുന്നത് എന്താണ്, നമ്മുടെ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലേ പ്രപഞ്ചമില്ല. നോക്കാം, ഇപ്പൊ നമുക്ക് ബോധമുണ്ട് പ്രപഞ്ചമുണ്ട്, ഈ പറയുന്നത് ശരിയാണല്ലോ. എനിക്ക് ബോധമുണ്ട് എന്റെ മുമ്പിൽ, പ്രപഞ്ചമുണ്ട്. കാരണം ബോധത്തിലാണ് ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നത്. ശരിയാണോ? ബോധമുള്ളപ്പോഴല്ല എനിക്ക് എന്റെ മുമ്പിൽ എന്തുണ്ട്. ശരിയാണ്. പക്ഷെ ബോധമില്ലേ പ്രപഞ്ചമില്ല എന്ന് ഇവിടെ പറയും. ബോധമില്ല പ്രപഞ്ചമില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലം നമുക്ക് കാണിക്കാൻ പറ്റുമോ? ബോധമില്ല പ്രപഞ്ചമില്ല. ഉറക്കത്തിൽ ബോധമില്ല പ്രപഞ്ചമില്ല എന്നങ്ങനെ പറയും. പ്രപഞ്ചമില്ല എന്ന് ഉറക്കത്തിൽ അറിയാൻ പറ്റുമോ? അതായത് സ്വപ്ന ബോധമുണ്ട് സ്വപ്ന പ്രപഞ്ചമുണ്ട് നമുക്കറിയാം. സ്വപ്ന ബോധമില്ല സ്വപ്ന പ്രപഞ്ചമില്ല എന്ന് ഇപ്പൊ നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ തറപ്പിച്ചു പറയുന്നത് എന്താണ്, ഇവിടെ സ്വപ്ന പ്രപഞ്ചം ഇല്ല. അപ്പൊ സ്വപ്ന പ്രപഞ്ചത്തിന്റെ അഭാവം നമുക്കിപ്പോ വ്യക്തമായിട്ട് അറിയാം ഇവിടെ. അതുപോലെ നമുക്ക് പറയാൻ പറ്റുമോ, ഈ ബോധം ഉണ്ടപ്പോ പ്രപഞ്ചമുണ്ട്, ഈ ബോധമില്ലേ പ്രപഞ്ചമില്ല. ഇവിടെ ഈ ബോധമില്ലാത്ത അവസരത്തിൽ പ്രപഞ്ചമില്ലാന്ന് നമുക്കിപ്പോ പറയാൻ പറ്റുമോ? പിന്നെ എന്തേ നമുക്ക് പറയാൻ പറ്റുമോ? അത്രയും പറയാം. ഉറക്കത്തെ സംബന്ധിച്ച് ഇത്രയും നമുക്ക് പറയാൻ പറ്റും. എന്താണ് അവിടെ ബോധമില്ല, അത് ശരിയാണ്. ഈ വർക്ക് ചെയ്യുന്ന ബോധം അവിടെ ഇല്ലായിരുന്നു. പ്രപഞ്ചത്തെ ഞാൻ അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റും. പ്രപഞ്ചത്തെ ഞാൻ ഇല്ല എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ല. പക്ഷെ സ്വപ്ന പ്രപഞ്ചം ഇല്ലെന്ന് പറയാം. കാരണം സ്വപ്നത്തിൽ എന്താണ്, എനിക്ക് ചെറുകൊണ്ടായിരുന്നു. സ്വപ്നത്തിൽ ഞാൻ കണ്ട എന്നെ ഞാൻ കണ്ട എനിക്ക് സ്വപ്നത്തിൽ എന്തുണ്ടായിരുന്നു, ചെറുകൊണ്ട. ഇനിയിപ്പൊ ചെറുകൊള്ള ഞാനുണ്ടാ, സ്വപ്നത്തിൽ ഞാനില്ല. അപ്പൊ സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്കിത് കൃത്യമായി പറയാൻ പറ്റും. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ടോ? ബോധമില്ലേ പ്രപഞ്ചമുണ്ടോ? ജാഗ്രതയെ സംബന്ധിച്ച് നമുക്കത് കൃത്യമായി പറയാൻ പറ്റില്ല. കാരണം സുഷുപ്തിയില് ബോധമില്ലാന്ന് നമുക്ക് ഇപ്പൊ തീർത്തും പറയാം. കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്നുണർന്നു വന്നിട്ട് ബോധമില്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ പറയാം, ജാഗ്രത പറയാം, അവിടെ ബോധമില്ലായിരുന്നു. എവിടെയാണോ ബോധമില്ലാതിരുന്ന അതാണ് സുഷുപ്തി, മൂർച്ഛ എന്നാണ് പറയുന്നത്, ബോധം കെട്ട് കിടക്കുന്ന സമയം. പക്ഷെ പ്രപഞ്ചമില്ല, ഈ കാണുന്ന പ്രപഞ്ചം ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിനുണ്ടെങ്കിൽ തെളിവൊന്നും ഇല്ല. പരമാവധി പറയുന്ന എന്താണ്, എനിക്ക് സുഹൃത്തിയിൽ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധമില്ല എന്ന് പറഞ്ഞ അറിവ് ഇല്ല. ബോധമില്ല, സുഹൃത്തിയിൽ ബോധമില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? സുഹൃത്തിയിൽ എന്നെ കുറിച്ചുള്ള ബോധവുമില്ല, പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധവും ഇല്ല എന്നാണ്. സുഹൃത്തിയിൽ ബോധമില്ലെന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം എന്താണ്? സുഹൃത്തിയിൽ എന്നെ കുറിച്ചുള്ള ബോധവുമില്ല, പിന്നെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധം എന്നാണ്. ബോധമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. മറിച്ച് സുഹൃത്തിയിൽ എന്നെക്കുറിച്ചുള്ള ബോധം ഇല്ല, അതിന് പകരം സുഹൃത്തിയിൽ ഞാനില്ലെന്ന് പറയാൻ പറ്റും? പറ്റും. സുഹൃത്തിയിൽ എന്നെക്കുറിച്ചുള്ള ബോധമില്ല എന്ന് പറയാം, ഞാനില്ലെന്ന് പറയാൻ പറ്റും. പറ്റും. അതുപോലെ തന്നെ സുഹൃത്തിയിൽ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധമില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമില്ലെന്ന് പറയാൻ പറ്റും. ആണ് വ്യത്യാസം, മനസ്സിലായ? സുഹൃത്തിയിൽ എന്നെക്കുറിച്ചുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനില്ലെന്ന് അർത്ഥമുണ്ടാകും. സുഷുപ്തിയിൽ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധമില്ല എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ പ്രപഞ്ചമില്ലെന്ന് അർത്ഥമുണ്ടാകും. അപ്പോ ഈ ബോധം എവിടെയുണ്ടോ, പ്രപഞ്ചം അവിടെയുണ്ട് എന്ന് പറയുന്നത്, ബോധം എവിടെ ഇല്ലയോ ഇതിന് അന്യവേദന യുക്തി എന്ന് പറയും. ബോധം എവിടെ ഇല്ലയോ അവിടെ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്ന വ്യതിരേക യുക്തി, അത് നടക്കത്തില്ല. അപ്പോ ബോധം, നമ്മുടെ ബോധമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതിന് പറയുന്ന ഈ അന്യവ്യതിരേക യുക്തി ഇതാണ്. അങ്ങനെ സമർത്ഥിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് പറയാം, സ്വപ്നത്തിൽ പറയാം. പിന്നെ വേറെ എവിടെ പറയാം? വേറെ എവിടെ പറയാം? മൂർച്ചയില് സ്വപ്നത്തിൽ പറയാമെന്നുള്ളത് സ്വപ്നത്തിൽ മൂർച്ചയാണ്. രജ്ജസർപ്പത്തെ സംബന്ധിച്ച് പറയാം. എപ്പോഴാണോ രജ്ജസർപ്പ ജ്ഞാനം ഉള്ളത് അപ്പോഴെന്തുള്ളൂ? സർപ്പമുള്ളു. എപ്പോ രജ്ജസർപ്പ ജ്ഞാനം ഇല്ലയോ അവിടെ സർപ്പവും ഇല്ല. അവിടെ പറയാം എന്നുവെച്ചാ ബ്രഹ്മസ്ഥലത്ത് പറയാം. ബ്രഹ്മസ്ഥലത്ത് ഇത് പറയാം. എന്തുകൊണ്ട്? എവിടെയാണോ ബോധമുള്ളത്, ഭ്രമമുള്ളത്, അവിടെയാ ഭ്രമത്തിന്റെ വിഷയമുള്ളൂ. ഭ്രമമില്ലയോ ഭ്രമവിഷയവും ഇല്ല. അത് ബ്രഹ്മസ്ഥലത്ത് പറയാമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് സ്വപ്നത്തിൽ പറയാൻ പറ്റുന്നത്. സ്വപ്നത്തിൽ പറയാൻ പറ്റുന്നത് മനസ്സിലായോ? ബ്രഹ്മസ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത് എവിടെയാണോ ബ്രഹ്മം ആ ബോധമുള്ളത് അപ്പോഴേ അവിടെ എന്തുള്ളു ബ്രഹ്മത്തിന്റെ വിഷയം ഉണ്ട്. ഇത് സർപ്പമല്ല രജ്ജുവാണ് എന്നൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സർപ്പബോധവുമില്ല സർപ്പവുമില്ല രണ്ടും പോയി. ഈ പറയുന്നതൊക്കെ ബ്രഹ്മസ്ഥലത്തെ പറയാൻ പറ്റും മനസ്സിലായോ? വ്യാകരണത്തിന് നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ബ്രഹ്മസ്ഥലങ്ങളെല്ലാം നമുക്ക് ബ്രഹ്മത്തെ വിട്ടിട്ട് ജാഗ്രതത്തിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ടാണ് ബ്രഹ്മസ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് സ്വപ്നത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് അവിടെ വരാം ജാഗ്രത വരാം. സ്വപ്നത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് നമുക്ക് ജാഗ്രത വരും. അപ്പൊ ജാഗ്രത ഇരുന്നുകൊണ്ട് സ്വപ്നത്തെ കുറിച്ച് പറയാം. അപ്പൊ ജാഗ്രത ഇരുന്നുകൊണ്ട് നമുക്ക് രജ്ജുസർപ്പത്തെ കുറിച്ച് പറയാം. രജ്ജുസർപ്പജ്ഞാനം അത് വേറെ അവസ്ഥയാണ്, ബ്രഹ്മ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വിട്ടുകളയാവുന്ന ഒരവസ്ഥ, മാറിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ എന്താണ് ഇവിടെ ബോധമുണ്ടോ അവിടെ പ്രപഞ്ചമുണ്ട്, ഇവിടെ ബോധമില്ലയോ അവിടെ പ്രപഞ്ചം ഇല്ല. ഇനി നമ്മുടെ ഈ ജാഗ്രത, ഈ ജാഗ്രത എന്ന് പറയുന്നത് ഒരു ഭ്രമം ആണെന്ന് അംഗീകരിച്ചാൽ ഈ ജാഗ്രത അനുഭവം മുഴുവൻ എന്താണോ ഇതൊരു ഭ്രമമാണെന്ന് അംഗീകരിച്ചാൽ, എന്നുവെച്ചാൽ സിദ്ധാന്തത്തിൽ അതിനെ അംഗീകരിച്ചാൽ, അങ്ങനെ അംഗീകരിക്കേണ്ട സിദ്ധാന്തമാണ് എന്താണ് ജാഗ്രത ഒരു ഭ്രമമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണോ നമുക്ക് ഈ ബോധമുള്ളത് ഈ ഭ്രമമുള്ളത് അപ്പോഴേ പ്രപഞ്ചമുള്ളൂ, എപ്പോഴാണോ ഈ ബോധമില്ലാത്തത് അപ്പോ പ്രപഞ്ചമില്ലെന്ന് പറയാൻ പറ്റും. ഉറങ്ങുന്നു ആലോചിക്കുന്ന എന്തിനാ തല പോകുന്നു ഈ അനുഭവത്തെ, ജാഗ്രത അനുഭവത്തെ ഒരു ഭ്രമമായിട്ട് അംഗീകരിച്ചു. എന്നിട്ട് ഞാൻ പറയണേ എപ്പോഴാണോ എനിക്ക് ബോധമുള്ളത് അപ്പോഴേ ഈ പ്രപഞ്ചമാണ്, എനിക്ക് ബോധമില്ലേ പ്രപഞ്ചമില്ല പറയാൻ പറ്റും. പറയാൻ പറ്റും. എന്തുകൊണ്ട്? ഇതിനെ ഭ്രമമായിട്ട് അംഗീകരിച്ചാൽ ജാഗ്രതനെ നമ്മൾ ഭ്രമമായി അംഗീകരിക്കുക എന്ന് വെച്ചാൽ ഒരു സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം, ജാഗ്രത ഭ്രമമാണ് എന്ന് അംഗീകരിച്ചാൽ നമുക്ക് പറയാം ഭ്രമം എന്ന് പറയുന്നത് എങ്ങനെയാണ്, എപ്പോഴാണോ ബോധമുള്ളത് അപ്പം മാത്രമേ വിഷയം ഉള്ളൂ ഭ്രമത്തിൽ. അതെങ്ങനെ പറയാൻ പറ്റും? അപ്പമാണ് പറയുന്നത് സ്വപ്നം, സ്വപ്നം പോലെ മനസ്സിലായോ? ഇതിനൊരു ഭ്രമമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം ഭ്രമം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? സ്വപ്നം പോലെയാണ്. മനസ്സിലായോ? പക്ഷെ ആ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്ന ആരുടെ സിദ്ധാന്തത്തെ? അദ്വൈത പറയുന്ന ഈ പ്രപഞ്ച അനുഭവം ഒരു ഭ്രമമാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും, കാരണം ഭ്രമത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അതാണ് ഞാൻ രജ്ജുസർപ്പത്തിന്റെ ഉദാഹരണം. എപ്പോഴാണോ നമുക്ക് ആ ഭ്രമ അനുഭവം ഉള്ളത് അപ്പോൾ മാത്രമേ ഭ്രമത്തിന്റെ വിഷയം ഉള്ളൂ, എപ്പോഴാണോ ഭ്രമാനുഭവം ഇല്ലാത്തത് അപ്പോൾ ഭ്രമത്തിന്റെ വിഷയവും ഇല്ല. ഏതുപോലെ അങ്ങനെ നിങ്ങൾ പറയുന്നത് സ്വപ്നം പോലെ, അങ്ങനെ സ്വപ്നം പോലെ എന്ന് പറയാൻ പറ്റും, കാരണം സ്വപ്നം ഭ്രമമാണ്. അതുകൊണ്ട് നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് ജാഗ്രതും. അപ്പോ ഇനി ഇങ്ങനെ പറയാം, എങ്ങനെ എപ്പോഴാണോ ബോധമുള്ളത് അപ്പോഴേ പ്രപഞ്ചമുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവും. ശരിയാവണമെങ്കിൽ എന്ത് വേണം? ജാഗ്രത്തിന് ഭ്രമമാണെന്ന് സ്വീകരിക്കും. അതെങ്ങനെ സ്വീകരിക്കും ജാഗ്രത് ഭ്രമമാണെന്ന്? അത് സ്വപ്നം പോലെ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും. ജാഗ്രത് ഭ്രമമാണെന്ന് അങ്ങനെ സ്വീകരിക്കും. രജ്ജുവിന് സർപ്പമായതുകൊണ്ട് ജാഗ്രത് ഭ്രമമാകും. സിദ്ധാന്തപരമായിട്ട് സിദ്ധാന്തമായിട്ട് സ്വീകരിക്കുന്നു. ആരുടെ സിദ്ധാന്തം? എന്നിട്ട് വേറെ ആരും അംഗീകരിക്കാത്ത രാമാനുജനോ മാധുവനോ കണാദനോ ജൈമിനിയോ സംഖ്യനോ ഗോതമനോ ഒന്നും അംഗീകരിക്കാത്ത അദ്വൈതിയുടെ സിദ്ധാന്തം, അല്ലെങ്കിൽ ബൗദ്ധന്മാർക്കും അങ്ങനെ ഒരു സിദ്ധാന്തം. ഈ രണ്ടു കൂട്ടരുടെയും സിദ്ധാന്തം അനുസരിച്ച് സിദ്ധാന്തമായിട്ട് സ്വീകരിക്കണം. ആദ്യം എന്ത് സ്വീകരിക്കണം? ജാഗ്രത ഭ്രമമാണ് സ്വീകരിക്കണം. എന്നിട്ട് പറയാം എവിടെ ബോധമുണ്ടോ, എപ്പോ ബോധമുണ്ടോ അപ്പോഴേ എന്തുള്ളൂ? പ്രപഞ്ചമുണ്ടോ? എപ്പോ ബോധമില്ലയോ അപ്പൊ പ്രപഞ്ചം ഇല്ല. ഉദാഹരണം എടുത്ത് കാണിച്ചത് ഏത്? സ്വപ്നം. അത് സ്വപ്നത്തെ നിങ്ങൾ എങ്ങനെ കാണിക്കും? അത് ഭ്രമമായതുകൊണ്ട്. അതിന് ഈ ജാഗ്രത എങ്ങനെ ഭ്രമമാവും? എങ്ങനെ ഭ്രമമാവും? ആ സിദ്ധാന്തം. ആരുടെ സിദ്ധാന്തം? അദ്വൈതിയുടെ സിദ്ധാന്തം. അപ്പോ ആദ്യം ഞാൻ പറഞ്ഞതും അവസാനം പറഞ്ഞതും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു പോയി സർപ്പമൊന്നുമില്ല. തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? എവിടെ ബോധമുണ്ടോ അവിടെ പ്രപഞ്ചമുണ്ട്, ബോധമില്ല അവിടെ പ്രപഞ്ചമില്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് ആണോ പറഞ്ഞു? ഇപ്പൊ അവസാനം എന്താ പറഞ്ഞത്? ജാഗ്രത ഭ്രമമാണ് എന്ന് അംഗീകരിച്ചു കഴിയുമ്പോൾ സ്വപ്നം എന്ന പോലെ എന്താണോ ഇല്ലെന്നാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അദ്വൈതികൾ പറയുന്ന എന്താണ് ഭ്രമം? ഇത് ഭ്രമമാണെന്നുള്ള സിദ്ധാന്തം മനസ്സിലായോ? ഇതൊരു ഭ്രമമാണ്. അപ്പൊ ഈ ഭ്രമം ആർക്കാണ്? ഈ ഭ്രമം ആർക്കാണ്? ഭ്രമം അറിവിൽ അനാദിയതായി നടന്നിടുന്ന അറിവിൽ നടക്കുന്ന ഒരു ഭ്രമമാണ്. മനസ്സിലായോ? അറിവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രമമാണ്. ഈ ജാഗ്രത എന്ന അറിവിൽ നടക്കുന്ന ഒരു ഭ്രമമാണ്. അങ്ങനെ അംഗീകരിക്കുന്നു. അറിവ് എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ നടക്കുന്ന ഒരു ഭ്രമമാണെന്ത് ഈ ജാഗ്രത. അവിടെ ഈശ്വരൻ ജീവൻ ഇങ്ങനെയുള്ള ഒരു പരിഗണനകളുമില്ല. അറിവിൽ ഇത് ഭ്രമം. അറിവിൽ ഇത് ഭ്രമമാണെങ്കിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, സിദ്ധാന്തപരമായി അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ കാണുന്നതെല്ലാം? എന്താണ് സങ്കല്പ കല്പിതമാണ്, മനസ്സ് കൊണ്ട് കല്പിക്കുന്നതാണ്. കാരണം അറിവിൽ ഇങ്ങനെ ഭ്രമിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ആ കാരണത്തിനാണ് മനസ്സ്, അവിദ്യ, തമസ്, സങ്കല്പം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും എന്താണ് എത്ര ഭാനം തത്ര ഭാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഭാനം തത്ര ഭാസ്യം. എത്ര ബാനം എത്ര ഭാഷ്യം എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാണോ ഈ അനുഭവം ഉള്ളത് അവിടെ പ്രപഞ്ചമുണ്ട്. എവിടെയാണോ അനുഭവം ഉള്ളത് അവിടെ അനുഭവമില്ല, പ്രപഞ്ചമില്ല. ബാനദർശനത്തിൽ പറയുന്നത് ബാനദർശനത്തിൽ എന്തുണ്ടെന്നാണ് പറയുന്നു, ഇതിനെ സിദ്ധാന്തപരമായി അംഗീകരിച്ചു. ഏത്? ഇത് ഭ്രാന്തിയാണ്. അപ്പൊ ഭ്രാന്തിയാണെന്ന് സിദ്ധാന്തപരം അംഗീകരിച്ചു കഴിഞ്ഞാൽ അറിവെന്ന് പറയുന്ന ഒന്നിൽ ഉള്ള എന്താണ്, ഒരു ഭ്രാന്തിയാണ് പ്രപഞ്ചം. അപ്പൊ അതാരുടെ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അറിവിലുള്ള ഭ്രാന്തി. ആ ഭ്രാന്തിക്ക് എന്താ കാരണം? മനസ്സ്. അപ്പോ എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഭ്രമിക്കുന്നതാണോ അവിടെ ഞാൻ വരാൻ പാടില്ല. ഞാനെന്ന് പറഞ്ഞാൽ എന്തായി പോവും? ബ്രഹ്മമല്ലാതായി, ജീവനായി. അപ്പോ അവിടെ ജീവൻ ഈശ്വരൻ ഇങ്ങനെയുള്ള വിഭാഗമൊന്നും വരാൻ പാടില്ല. ഈശ്വര സങ്കല്പിച്ചോ ജീവൻ സങ്കല്പിച്ചോ ഒന്നും വരാൻ പാടില്ല. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിൽ അവിദ്യ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു ഭാനം ഉണ്ടാവും. അപ്പൊ പറയാൻ എന്താണോ, ബ്രഹ്മത്തിൽ മനസ്സുകൊണ്ട് കൽപ്പിച്ചതാണ് പ്രപഞ്ചം. അവിടെ ജീവൻ ഈശ്വരൻ എന്ന് പറയുന്ന രണ്ടും കൊണ്ടുവരാൻ പാടില്ല. മനസ്സുകൊണ്ട് കൽപ്പിച്ച് മനസ്സ് അങ്ങനെയാണ്, അത് മായയാണ്, അവിദ്യയാണ്, തമസാണ്, അതുകൊണ്ട് ഇങ്ങനെ കൽപ്പിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബ്രഹ്മം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നു, മനസ്സിന്റെ കൽപ്പനയാണ് ഈ പ്രപഞ്ചം. അതാര് കൽപ്പിച്ചു? ബ്രഹ്മത്തിൽ അങ്ങനെ ഒരു കൽപ്പന നടക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ കൽപ്പിച്ചു, നീ കൽപ്പിച്ചു, ഈശ്വരൻ കൽപ്പിച്ചു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കൽപ്പിക്കാൻ അവിടെ ഒരു കർത്താവില്ല. കൽപ്പിക്കുന്നതിന് ഒരു കർത്താവ് ഇല്ല. പിന്നെ എന്താണ്, ആ കൽപ്പിക്കുന്നതിന് ഒരു മീഡിയം ഉണ്ട്, അതിനെന്ത് പറയുന്നു, മനസ്സ്. അപ്പൊ ബ്രഹ്മത്തിൽ മനസ്സെന്ന് പറയുന്ന ഒന്നും, അല്ലെങ്കിൽ അവിദ്യ, അല്ലെങ്കിൽ മായ എന്ന് പറയുന്ന ഒന്ന് കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു. അത് വേറെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്, ഇതൊക്കെ എന്താണ്, കൽപ്പന വ്യാഖ്യാനങ്ങളാണ്. അധ്യാസം എന്ന് പറയുന്ന ഒരുതരം വ്യാഖ്യാനം, ഒരു പ്രക്രിയ. ഇത് മറ്റൊരു പ്രക്രിയ. പല പ്രക്രിയകളിലൂടെ അദ്വൈതത്തെ ബോധിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാം എന്തിനാ ബോധിപ്പിക്കുന്നു, അദ്വൈതത്തെ. എന്ത്? ബ്രഹ്മസത്യം, ജഗന്നിത്യം. അതിനിവിടെ സ്വീകരിക്കുന്നതാണ് അസത്യദർശനം. അതിങ്ങനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അവിടെ അങ്ങനെ അസത്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, പ്രപഞ്ചം അസത്യമാണ്, ഭ്രാന്തിയാണ്. പ്രപഞ്ചം ഒരു ഭ്രാന്തിയാണ്. ഈ ഭ്രാന്തി എങ്ങനെയുണ്ടായി? അത് ബ്രഹ്മത്തിൽ മനസ്സ് ഉണ്ടാക്കുന്ന ഒരു ഭ്രാന്തി. അപ്പൊ മനസ്സിന്റെ കൽപ്പനയാണോ? തന്നെ മനസ്സ് തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത് പ്രപഞ്ചം. പക്ഷെ അതെല്ലാം പറയുമ്പം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് ഇതൊക്കെ അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങളാണ് എന്ന് മനസ്സിലാവും. ശരി.